ആശയം എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു പൂക്കുന്ന പടിവാതിൽ പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു എന്റെ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാക്കുവാനാഗ്രഹിച്ചു എല്ലാറ്റിനും മേലെ ദൈവവിളിയന്നേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ മോഹമായി തീർന്നിരുന്നു പരിശീലനത്തിൻ്റെ വർഷങ്ങളിൽ ഈ ദിനമായിരുന്നെൻ്റെ സ്വപ്നം ആയിരം തിരികളെ മാനസത്തിൻ അഴുത്താര തന്നിലായി തെളിഞ്ഞു നിന്നു ആളുകളനവധി എൻ കരം കുത്തി സോദരങ്ങൾ വന്നാശ്ലേഷിച്ചു പ്രാർത്ഥന ചൊല്ലുമ്പോഴും പാട്ടുപാടുമ്പോഴും എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു ആവളിക്കാശയം എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു.